നേത്രൈരനവലോകന്തൗ ജൃംഭന്തൗ സാലസാവുഭൗ ഭഗവത്പലിതൗ പ്രായ ശുഷ്കകാഷ്ഠസമാംഗകൗ. കിന്തു തൗ കഥം ആസ്താം ഇതി ചേത് നേത്രൈഹ അനവലോകന്തൗ. നേത്രാഭ്യാം അനവലോകന്തൗ സ്വകീയാഭ്യാം നേത്രാഭ്യാം തൗ ഉഭാവപി ന പശ്യന്തൗ സ്തഃ. കഥംചിത് ബുദ്ധൗ കിന്തു നേത്രാഭ്യാം ദ്രഷ്ടും അപാരയന്തൗ സ്തഃ. ജൃംഭന്തൗ സാലസൗ ആലസ്യയുക്തൗ. ഭഗവത് പലിതൗ പാലിത്യയുക്തൗ ച സ്തഃ ഭഗവത്. പ്രായഃ ശുഷ്കകാഷ്ഠസമാംഗകൗ ശുഷ്കേണ കാഷ്ഠേന സമം അംഗം യയോ തൗ. തയോ അംഗം ശുഷ്കകാഷ്ഠ ഇവ അതീവ ശുഷ്ക ആസീത് ഇത്യർത്ഥഃ. തയോ അംഗം അതീവ ശുഷ്കമാസീത് ഇത്യർത്ഥഃ.